ചതുർത്ഥാധ്യായ ദിവ്യബ്രാഹ്മണ ചതുർത്ഥ മന്ത്രം. സഹോവാച ജനകോ വേദേഹു അഭയമേവ ത്വാമപി ഗച്ഛതാ. ഇവിടെ അഭയം വൈ ജനകപ്രാപ്തോസി ആ ഭാഗമാണ്. അഭയം വൈ ജനകപ്രാപ്തോസി യാജ്ഞവൽക്കൻ ജനകനോട് പറയുകയാണ്. അങ്ങ് അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. സഹോവാച ജനക വൈദേഹു അഭയം ത്വാ ഗച്ഛത യാജ്ഞവൽക്യ. അങ്ങും അഭയത്തെ പ്രാപിക്കട്ടെ. രണ്ടുപേരും ജനകനും ഇവിടെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ജനകനും യാജ്ഞവൽക്കൻ രണ്ടുപേരും ഈ തത്വത്തെ അറിയുന്നവരാണ്. അതുകൊണ്ട് ആ ചർച്ചയുടെ അവസാനം പറയുന്നു, യാജ്ഞവൽക്കൻ ജനകനോട് പറയുന്നു, അങ്ങ് അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. തത്വത്തിന്റെ നിർണയത്തിൽ എത്തിച്ചേരുമ്പോൾ ഒരാളല്ലല്ലോ, നിർണയത്തിൽ എത്തിച്ചേരുമ്പോൾ രണ്ടുപേരും എത്തിച്ചേരും. അതിന്റെ ഫലം രണ്ടുപേർക്കും ഒരുപോലെയാണ്. അപ്പൊ ഇവിടെ പരസ്പരം ആശംസിക്കുന്നു. ജനകൻ യാജ്ഞവൽക്കനെയും യാജ്ഞവൽക്കൻ ജനകനെയും ആശംസിക്കുന്നു. യാജ്ഞവൽക്യ യോ നോ ഭഗവൻ അഭയം വിദേശേ നമസ്തേ അസ്തു മേ വിദേഹ അയം അഹം അസ്മി പറയുന്നു. ഈ വിദേഹരാജ്യം, വിദേഹം രാജ്യത്തിന്റെ പേരാണ്. അതിന്റെ അധിപതിയായതുകൊണ്ടാണ് വൈദേഹൻ എന്ന പേര് വന്നത്. അയമഹം അസ്മിത, ഞാനും അങ്ങയുടെ ദാസനായിരിക്കുന്നു. ഇത്തരത്തിൽ ജനകൻ യാജ്ഞവൽക്കനോട് കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ചും പറഞ്ഞു. ഒടുവിൽ പറഞ്ഞു അഭയം പ്രാപ്തോസി. അതിനെ കുറിച്ച് ഇവിടെ പറയുന്നു പ്രാപ്തോസി നിർദ്ദേശ ജ്ഞാനമേവ ആത്മനോ ഗതി ജ്ഞാനാദ് അന്യഗതി പ്രാപ്തോസി എന്ന് പറഞ്ഞിരിക്കുന്നു നീ പ്രാപിച്ചിരിക്കുന്നു എന്നാണ്, മറിച്ച് ഇവിടെ പ്രാപിക്കുമെന്നല്ല പറഞ്ഞത്. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. തത്വജ്ഞാനത്തെ സംബന്ധിച്ചാണെങ്കിൽ ആ ജ്ഞാനം കൊണ്ടവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉപാസനകളാണെങ്കിൽ ഭാവിയിൽ പ്രാപിക്കും. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ എന്തെങ്കിലും നേടേണ്ട ഒരു കാര്യമുണ്ട് പറയുന്നു. ജ്ഞാനം കൊണ്ട് പ്രാപിച്ചിരിക്കുന്നു, ഇനി അവിടെ പ്രാപിക്കേണ്ടതായി ഒന്നും ശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രാപ്തോസി എന്ന് വ്യാഖ്യാനിച്ചതെന്നാണ്. ഇതിനു മുമ്പ് ജീവൻ നാഡികളിലൂടെ സഞ്ചരിക്കുന്നതും പല ലോകത്തിലും എത്തിച്ചേരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അഭയം വൈ ജന്മ മരണാദി നിമിത്ത ഭയശൂന്യം ഹേ ജനക പ്രാപ്തോസി ഏവം കില ഉക്തവാൻ യാജ്ഞവൽക്യ. അഭയം എന്ന് പറയുന്നത് ജന്മ മരണാദി നിമിത്ത ഭയശൂന്യമായ സ്ഥാനം ആത്മതത്വത്തെ പ്രാപിച്ചു എന്നാണ് അഭയം എന്ന് പറയുന്നത്. ഇവിടെ ജനകനോട് അഭയത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു, ജനകൻ തിരിച്ചും പറയുന്നുണ്ട് അഭയത്തെ പ്രാപിച്ചു. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതിനെ കുറിച്ചൊരു ചർച്ച ഇവിടെയുണ്ട്. പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാലും അതിന് വിശേഷിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ശബ്ദവിജ്ഞാനമാത്രേണ ന ആചാര്യത്വേ നീചിതേ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ച ഗുരും യായാതിരി ശ്രുതേഹി. അതിനൊരു വ്യാഖ്യാനമാണ്, ഒരു മുഖ്യമായ വ്യാഖ്യാനം. ഈ തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം, തത്വജ്ഞാനം, അത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് ശബ്ദജ്ഞാനം, വേദത്തെ അധ്യയനം ചെയ്യുമ്പോൾ വേദശബ്ദത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു. മറ്റൊന്ന് ശബ്ദജ്ഞാനം, വേദ താല്പര്യത്തെ ഗ്രഹിക്കുക. തത് ഇന്നതാണ്, ത്വം ഇന്നതാണ്, അസി ഇന്നതാണ്, അങ്ങനെയെല്ലാം അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുക. അപ്പം ശബ്ദ താല്പര്യത്തെ ഗ്രഹിക്കുമ്പോൾ അത് ശബ്ദജ്ഞാനമായി. അപ്പം ആ ശബ്ദജ്ഞാനവും പോരാ എന്നാണ് ഇവിടെ പറയുന്നത്. വേദാർത്ഥജ്ഞാനം കൊണ്ടും കാര്യമില്ല. ശബ്ദമാത്ര പരിജ്ഞാനേ ശബ്ദവിജ്ഞാനം മാത്രേണ ആചാര്യത്വം വിജിതേ. ഇവിടെ ഗുരു ഇതിനെ ഉപദേശിക്കുന്നവനാണ്. കേവലം വേദ അർത്ഥജ്ഞാനം അതുമാത്രം പോരാ എന്നാണ്. ഇതിപ്പോൾ യാജ്ഞവൽക്കയൻ ജനകനെ ഉപദേശിക്കുകയാണ്. വേദാർത്ഥജ്ഞാനമുണ്ട്, അതുകൊണ്ട് ഉപദേശിച്ചു കളയാം, അയാൾ ഗുരു ആകുന്നില്ല എന്നാണ്. എന്തുകൊണ്ട് ശ്രോത്രിയും ബ്രഹ്മനിഷ്ഠൻ ഗുരും യാ യാ ദിതിശ്രുതി. ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു അവിടെ ശ്രോത്രിയനായിരിക്കണം, ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം. അപ്പൊ ശബ്ദജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ശ്രോത്രിയനെയാണ്. വേദാധ്യയനം ചെയ്യുന്നവനാണ് ശ്രോത്രിയനെന്ന് പറയുന്നത്. വേദാധ്യയനം ചെയ്താൽ പോരാ, അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കണം, അതും പോരാ. പിന്നെ ഇവിടെ ബ്രഹ്മനിഷ്ഠനുമായിരിക്കും. അതുകൂടി ചേർന്നാൽ ഇവിടെ ആചാര്യത്വേന ഗമ്യതേ, അവന് മാത്രം ഇവിടെ ആചാര്യനായി സ്വീകരിക്കുന്നുള്ളൂ, ശ്രുതിയിൽ ഗുരുവായി സ്വീകരിക്കുന്നുള്ളൂ. എന്താ രണ്ടും തമ്മിലെ വ്യത്യാസം? അഭയം വേദേശി ചേതന്നച അസാക്ഷാത്കൃതേ പരേ ശബ്ദമാത്ര പരിജ്ഞാനേ രാജ്ഞോ യുക്തം പ്രഭാഷിതം. അഭയം പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അഭയത്തെ പ്രാപിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ തത്വത്തെ സാക്ഷാത്കരിക്കാത്ത ഒരാൾക്ക് അത് ഉപദേശിക്കുന്നതുകൊണ്ട് കാര്യമില്ല. സാക്ഷാത്കാരം കൂടാതെ ഉപദേശിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇത് സാക്ഷാത്കാരം എന്നുള്ള വെറും ശബ്ദാർത്ഥജ്ഞാനം കൊണ്ട് മാത്രം ഉപദേശം ഉപദേശിക്കുന്നതുകൊണ്ട് കാര്യമാകില്ല. അതൊരു ഗുരു ഉപദേശമാകത്തില്ല എന്നർത്ഥം. മറിച്ച് തത്വത്തെ സാക്ഷാത്കരിച്ചുള്ള ഉപദേശമാണെങ്കിൽ അത് ദുരുപദേശമാകത്തുള്ളൂ. ശബ്ദമാത്ര പരിജ്ഞാനം, വെറും വേദാർത്ഥം അറിഞ്ഞു, അല്ലെങ്കിൽ വേദ താല്പര്യം അറിഞ്ഞു, അതുകൊണ്ട് രാജ്ഞോ യുക്തം പ്രഭാഷിതം, അത് മാത്രം അറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ജനകനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അങ്ങനെ കേവലം വേദാർത്ഥജ്ഞാനം കൊണ്ട് മാത്രം സാധ്യമല്ല. പിന്നെ എന്താണ് ഇവിടെ സാക്ഷാത്കാരം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അസാധാരണ ധർമ്മോത്ഥം വിജ്ഞാനം വസ്തുനി പ്രമ, ശബ്ദമാത്ര പ്രമോത്ഥം ദുന്നമാനം വസ്തുസംശ്രയ. അത് വ്യത്യാസം പറയുന്നു. ശബ്ദ താല്പര്യത്തെ മനസ്സിലാക്കുക, സാക്ഷാത്കാരം എന്ന് പറയുന്നതിന്റെ വ്യത്യാസത്തെ മനസ്സിലാക്കുന്നു. ഇവിടെ പറയുകയാണ് അസാധാരണ ധർമ്മോത്ഥം വിജ്ഞാനം വസ്തുനി പ്രമാ, ഏതെങ്കിലും ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രമാ, യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ വിശേഷതയെ മനസ്സിലാക്കുന്നിടത്താണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന വസ്തു, ഈ വസ്തുവായിട്ട് ഇന്ദ്രിയ സമ്പർക്കം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വസ്തുവിൻ്റെ എല്ലാ വിശേഷതകളോടും കൂടി ഇതിനെ ഗ്രഹിക്കുമ്പോൾ ഇതിനെ പറയും, ഇത് സാക്ഷാത്കാരമാണ്, പ്രമയാണ് എന്ന് പറയും. അവിടെ എന്ത് വരുന്നു? ഇന്ദ്രിയ അർത്ഥസന്നിവേഷം ഉണ്ടാകുന്നു, വസ്തുവിൻ്റെ ആകൃതി രൂപം ഇതെല്ലാം ഗ്രഹിക്കുന്നു. വസ്തുവിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ജ്ഞാനത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ അസാധാരണമായ വിശേഷതകളോടുകൂടി ഈ വസ്തുവിനെ ഗ്രഹിക്കുന്നു. പറയുന്നത് പ്രത്യക്ഷമോ ചാക്ഷുഷ പ്രത്യക്ഷം, കണ്ണുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യക്ഷം എന്ന് പറയുന്നു. അതേസമയം ഒരാൾ അങ്ങനെയല്ല ഗ്രഹിക്കുന്നത്. ഒരാൾക്ക് ഇവിടെ ഇന്ദ്രിയവും വസ്തുവുമായിട്ടുള്ള ബന്ധമുണ്ടായി, പക്ഷെ അയാൾക്ക് ആ വസ്തുവിനെ അതിൻ്റെ അസാധാരണ ധർമ്മത്തോടുകൂടി എന്തൊക്കെയാണോ ഇതിൻ്റെ വിശേഷതകൾ ആ വിശേഷതകളോട് കൂടി ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിനെ പ്രമാ എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് പലതും വരാം, പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറവാണെങ്കിൽ, ഇവിടെ പ്രകാശത്തിൻ്റെ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വസ്തു ദൂരെയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വസ്തു സൂക്ഷ്മമാണെങ്കിൽ, പല കാരണങ്ങൾ കൊണ്ടും ഈ വസ്തുവിൻ്റെ അസാധാരണമായ ധർമ്മത്തെ, ഈ വസ്തു ഇന്നതാണെന്ന് ബോധ്യപ്പെടേണ്ടുന്ന ആ ധർമ്മത്തെ ഗ്രഹിക്കാൻ കഴിയാതെ വരും. ആ ധർമ്മം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ എല്ലാ വിശേഷതകളും കൂടി ചേരുന്നതാണ്. അത് ഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അറിവ് അതിനെ പ്രമാ എന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ അത് ഭ്രമരൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ സംശയരൂപത്തിലായിരിക്കും. എവിടെയും ശബ്ദത്തിൽ നിന്ന് ജ്ഞാനമുണ്ടായി എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് പോരാ. അതുപോലെ ആത്മതത്വത്തെ കുറിച്ച് പറയുന്നു. അതാണ് ഇപ്പൊ കണ്ടറിയുന്നു പുസ്തകത്തെ, അത് ശരിയാണ്, ഇത് ഇന്നതാണെന്ന് പറഞ്ഞു, അത് പ്രമേയമാണ്. പക്ഷെ ഇതിന് കേട്ടറിയുമ്പോഴോ, കേട്ടറിയുമ്പോൾ ഇതിൻ്റെ അസാധാരണമായ ധർമ്മങ്ങളെ കുറിച്ചെല്ലാം ബോധം വരുന്നില്ല. കാരണം വസ്തു ദൂരെയാണ്, വസ്തുവുമായിട്ട് ഇന്ദ്രിയ സന്നിവേശം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിന് പോരായ്മ വരുന്നു, പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനെ പ്രമേയം എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ വിവരണങ്ങളിൽ നിന്നെല്ലാം താൻ ധരിച്ചിരിക്കുന്ന വസ്തു ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതിന് പ്രധാന കാരണം വസ്തു എന്ന് പറയുന്നത് ദൂരെയാണ്, അന്യമാണ്, വ്യവഹിതമാണ്, മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ വിവരണം വേണ്ടി വന്നു. ദൂരെ ഇരിക്കുന്ന വസ്തുവിനെ കുറിച്ച് എല്ലാം വിശദീകരിക്കുമ്പോൾ, അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദജ്ഞാനം അത് പ്രമാ എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമ്പോൾ അവിടെ സംശയം, ഭ്രമം ഏത് സംഭവിക്കാം. ഇനി ആ ബോധം ഉണ്ടാകുന്നിടത്ത് തന്നെ അതിനോടൊപ്പം സംശയം വരാം. അതുകൊണ്ട് പ്രമാ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ അസാധാരണമായ അതിൻ്റെ വിശേഷമായ രീതിയിൽ അതിനെ ഗ്രഹിച്ചാൽ മാത്രമേ അതിന് പ്രമേയം എന്ന് പറയാൻ കഴിയൂ. അതിപ്പോൾ ഇത് ഈ പുസ്തകത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് പ്രത്യക്ഷമായി തന്നെ ഗ്രഹിക്കണം. അല്ലാതെ മറ്റേതെങ്കിലും ധരിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അറിവ് പൂർണ്ണം ആകത്തില്ല എന്നാണ് പറയുന്നത്. അസാധാരണ ധർമ്മത്വം വിജ്ഞാനം വസ്തുനി പ്രമാ ശബ്ദമാത്ര പ്രമോത്വം നമാനം വസ്തുസംശ്രയ. അപ്പോൾ കേവല ശബ്ദത്തിൽ നിന്ന് വേറൊരാൾ പറയുന്നതിൽ നിന്ന് അങ്ങനെ ദൂരെയുള്ള ഒരു വസ്തുവിനെ കുറിച്ചുണ്ടാകുന്ന ആ അറിവ്, അത് ആ അറിവ് വസ്തുവിനെ ആശ്രയിച്ചുണ്ടാകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വസ്തുവിൻ്റെ എല്ലാ വിശേഷതകളെയും അത് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനെ പ്രമേയെന്ന് പറയാൻ കഴിയത്തില്ല. ഇതൊരു ഉദാഹരണമായി പറയുന്നു. ഇതുപോലെ ആത്മതത്വത്തെ എത്രയെല്ലാം വിശദീകരിച്ചാലും ശരി, അതിൻ്റെ താല്പര്യത്തെ എത്രയൊക്കെ വർണ്ണിച്ചാലും ശരി, അതിനെ ഗ്രഹിക്കുന്നവന് അതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ അറിവുണ്ടായി എന്ന് കരുതാൻ നിവൃത്തിയില്ല. സാക്ഷാത്കൃത ഏകതത്വസ്യാപി ഐകാത്മ്യ പ്രളയം പ്രതി കിം സമാശങ്കേന തദാശി സംപ്രയിച്ചത്. അതുകൊണ്ട് പറയുന്നു, ഇവിടെ ആത്മതത്വത്തെ സംബന്ധിച്ചും പ്രമാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അസാധാരണമായ സ്വഭാവത്തെ ധരിക്കണമെന്നാലേ അത് പ്രമേയാകത്തുള്ളൂ. ശബ്ദത്തിൽ നിന്ന് ബോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ശ്രുതിയിൽ നിന്ന് ബോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ശ്രുതി ഇപ്പോൾ ആത്മാവിനെ വർണ്ണിക്കുന്നുണ്ട്, വിജ്ഞാനമാനന്ദം ബ്രഹ്മ, സത്യം ജ്ഞാനമാനന്ദം ബ്രഹ്മ, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, ഇങ്ങനെ പലതരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അസാധാരണ രൂപത്തിൽ അതിനെ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ദൃഷ്ടാന്തത്തിൽ ഇതാണ്, ചക്ഷുരിന്ദ്രിയം കൊണ്ട് നേരിട്ട് ഗ്രഹിക്കുക. അപ്പോൾ അതിൻ്റെ അസാധാരണ ധർമ്മങ്ങൾ മനസ്സിലായി. അപ്പോൾ പ്രത്യക്ഷത്തിന് യോഗ്യമായൊരു വിഷയത്തെ പ്രത്യക്ഷത്തിലൂടെ ഗ്രഹിച്ചാൽ മാത്രമേ അത് ശരിയായ പ്രമേയാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് പ്രത്യക്ഷ യോഗ്യമായ വസ്തുവാണ്? പ്രത്യക്ഷത്തിലൂടെ തന്നെ അറിയേണ്ടതാണ്. ഇതിന് നാമം, രൂപം, ആകൃതി എല്ലാം ഇതിൻ്റെ പ്രത്യക്ഷമാണ്. ആത്മതത്വത്തെ സംബന്ധിച്ചിടത്തോളം ശബ്ദജ്ഞാനം പോലും അപര്യാപ്തമാകും. എന്തുകൊണ്ട്? ഇതിനെ ഇതിൻ്റെ അസാധാരണമായ വിശേഷതകളോടുകൂടി ഇതിനെ ഗ്രഹിക്കും. അപ്പോൾ ശ്രുതി വാസ്തവത്തിൽ ബോധിപ്പിക്കുന്നത് അതിൻ്റെ അസാധാരണമായ വിശേഷതകളോടുകൂടിയാണ്. ശ്രുതിയിൽ നിന്നുണ്ടാകേണ്ടതായ ശബ്ദജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്, അസാധാരണ ധർമ്മത്തോടുകൂടിയതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇവിടെ ശ്രുതി എങ്ങനെ ബോധിപ്പിക്കുന്നത്? തത്വമസി അത് സ്വസ്വരൂപമാണെന്ന് ബോധിപ്പിക്കുന്നു. അതിന് അതിൻ്റെ അസാധാരണത എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വിശേഷണങ്ങളെല്ലാം അസാധാരണമാണ്. പക്ഷെ അതിന് തത്വമസി ശ്രോതാവിൻ്റെ സ്വരൂപമായി ബോധിക്കുക. സ്വരൂപമായി ബോധിക്കുമ്പോഴേ അത് പ്രമേയാകത്തുള്ളൂ. അതുവരെ അത് പ്രമേയമല്ല. അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നതാണ് അസ്ഥി ബ്രഹ്മേരി ജ്ഞാനം പരോക്ഷ ജ്ഞാനം ഏവത്തത്. തത്വം ഉണ്ടെന്നറിയുക, ഇങ്ങനെ ഒരു തത്വം ഉണ്ടെന്നറിഞ്ഞാൽ അത് ജ്ഞാനം തന്നെയാണ്. പക്ഷെ അത് പരോക്ഷമേ ആകുന്നുള്ളൂ. പരോക്ഷമെന്ന് പറഞ്ഞാൽ ജ്ഞാനം പരോക്ഷം എന്നുള്ള അർത്ഥത്തില്ല. ജ്ഞാനം അപരോക്ഷമാണെങ്കിലും അപരോക്ഷമായിരിക്കുന്ന ആ തത്വത്തെ തന്നെ അപ്പോൾ നമ്മൾ അതിനെ പരോക്ഷമാക്കി അറിയുന്നു. എങ്ങനെയാണ് അപരോക്ഷമായിരിക്കുന്ന ഈ തത്വം ഒരുവന് അജ്ഞേയമായിരിക്കുന്നു? ഒന്നതിനെ അറിയുന്നില്ല. ഞാൻ ഈ തത്വത്തെ സംബന്ധിച്ച് അജ്ഞനാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ അപരോക്ഷമായിരിക്കുകയാണ്. എങ്ങനെ സ്വസ്വരൂപമായി അപരോക്ഷമായിരിക്കുന്നു, എന്നാലും ഒരുവൻ പറയുന്നു ഞാൻ അജ്ഞനാണ്, ഞാൻ ഈ തത്വത്തെ അറിയുന്നില്ല എന്ന് പറയുന്നു. അതൊന്നും ഇനി അവനെ ശ്രുതി ബോധിപ്പിക്കുന്നു. ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രമേയമാണ്. പക്ഷെ അവിടെ അവൻ എന്ത് ചെയ്യുന്നു? ആ ഇങ്ങനെ ഒരു തത്വം ഉണ്ടെന്നറിയുന്നു, അസ്ഥി ബ്രഹ്മേതി. അപ്പോൾ വാസ്തവത്തിൽ അപരോക്ഷമായിരിക്കുന്ന ആ തത്വത്തെ അവൻ സ്വയം പരോക്ഷമാക്കുന്നു അസ്ഥി എന്നുള്ള അറിവുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആ വ്യത്യാസം പറയുന്നത്. അപ്പോൾ ഇത് അപരോക്ഷമായിരിക്കുന്നത് കൊണ്ട് ശ്രുതി ഇതിനെ അപരോക്ഷമായി തന്നെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് പറയും അഹം ബ്രഹ്മേതി ചേത് വേദ സാക്ഷാത്കാര സൗച്ചതേ എന്ന് പറയും. അപ്പോൾ സ്വസ്വരൂപമായിട്ട് തന്നെ അതിനെ ഗ്രഹിക്കണം. ആ സ്വസ്വരൂപമായി ഗ്രഹിക്കാത്തിടത്തോളം കാലം ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കുന്ന ജ്ഞാനവും പ്രമ എന്ന് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അത് അസ്ഥി അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാലും അവിടെ വീണ്ടും സംശയം വരും. അങ്ങനെ ഒന്നുണ്ടാകാമോ? ഉണ്ടായാൽ അതെങ്ങനെയായിരിക്കും? എന്തായിരിക്കും അതിൻ്റെ സ്വരൂപം? സംശയവിവരങ്ങൾ അതേതാണ്? അങ്ങനെ ഉള്ളത് വീണ്ടും അവിടെ കടന്നു വരുന്നു. അപ്പോൾ സംശയവിപര്യങ്ങളെ കൊണ്ട് ബാധിക്കുന്ന ഒരു ജ്ഞാനം പ്രമേയമല്ല. അപ്പോൾ ശ്രുതിയിൽ നിന്ന് ഇത് കേട്ടു, അതുകൊണ്ടത് പ്രമേയമാണ് എന്ന് നിശ്ചയിക്കാൻ വയ്യും. ശ്രുതി പറഞ്ഞതിൻ്റെ താല്പര്യം തന്നെയാണ്, പക്ഷെ അത് അസ്തിത്വനെ അറിഞ്ഞതേ ഉള്ളൂ, അങ്ങനെ ഒന്നുണ്ടെന്നറിഞ്ഞതേ ഉള്ളൂ, അതിനെ താനായി അറിഞ്ഞില്ല എന്നർത്ഥം. അപ്പോൾ ആത്യന്തികമായി ഈ അറിവ് അപരോക്ഷമായി വരുന്നത് ഇവിടെ പറഞ്ഞത് അതിൻ്റെ അസാധാരണ വിശേഷത്തോടുകൂടി. അതിൻ്റെ അസാധാരണത്വം എന്ന് പറയുന്ന എന്താണ്? അത് ആ ശ്രോതാവിൻ്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു, അത് സർവാത്മകമായിരിക്കുന്നു. പറഞ്ഞതുപോലെ അത് വിജ്ഞാനം ആനന്ദരൂപത്തിലിരിക്കുന്നു, അസാക്ഷാത് അപരോക്ഷമായിരിക്കുന്നു. ഇതെല്ലാം സ്വസ്വരൂപമായി ആത്മനിഷ്ഠമായി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ശ്രോത്രിയും ബ്രഹ്മനിഷ്ഠം. തത്വത്തെ അറിഞ്ഞാൽ പോരാ, അവിടെ ആത്മനിഷ്ഠമായി അറിയണം. ആത്മനിഷ്ഠമായി അറിയുമ്പോഴാണ് അതിനെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വാസ്തവത്തിൽ ജ്ഞാനം അപരോക്ഷമാണെങ്കിലും ഇതിനെ രണ്ടായി പിരിക്കുന്നു. ഒന്ന് പരോക്ഷമായ ജ്ഞാനം, മറ്റൊന്ന് അപരോക്ഷമായ ജ്ഞാനം. ആ പരോക്ഷമായ ജ്ഞാനത്തിന് പ്രമേയെന്ന് വിളിക്കാൻ കഴിയില്ല. വിശേഷിച്ചും ശബ്ദം കൊണ്ടൊരു ബോധം ഉണ്ടാകുമ്പോൾ. ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ശബ്ദം കൊണ്ടുള്ള വർണ്ണന എപ്പോഴും അപൂർണമായിരിക്കും, കാരണം അത് അന്യമാണ്. പക്ഷെ ഇവിടെ ശ്രുതി പറയുന്നു ശബ്ദത്തിൽ നിന്ന് തന്നെ ഓരോ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്ന തത്വം ആ ശ്രോതാവിൻ്റെ സ്വരൂപം തന്നെ. ശ്രോതാവിൻ്റെ സ്വരൂപമായതുകൊണ്ട് തന്നെ അതിന് ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയില്ല. തനിക്ക് താൻ പരോക്ഷമാകത്തില്ല. അപ്പോൾ ബോധിപ്പിക്കുന്നത് എന്താണ്? സ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തെ തന്നെയാണ്. ആ ബോധന എന്ന് പറയുന്നത് അതും ജ്ഞാനം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഭേദത്തെ നിരാകരിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു. മറ്റ് സർവസ്ഥലത്തും ബോധിപ്പിക്കുമ്പോൾ ബോധ്യമായ വിഷയമൊന്ന്, ബോധിക്കേണ്ട അറിവ് മറ്റൊന്ന്, അങ്ങനെ രണ്ടായി പിരിയുന്നു. ബോധിക്കുന്നവനെന്ന് പിരിയുന്നു. ഈ പിരിവുകളോടുകൂടിയേ ബോധം നിലനിൽക്കത്തുള്ളൂ. എന്തുകൊണ്ട് വിഷയം സർവത്ര അന്യമായി പോകുന്നു. അവിടെ ഒരു സ്ഥലത്തും ശബ്ദം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം, ആ ശബ്ദത്തിൻ്റെ താല്പര്യത്തെ എത്രയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചാലും അതിനെ അതൊന്നും പ്രമേ ആകത്തില്ല. പ്രമേ എന്ന് പറയുമ്പോൾ സംശയാദികളൊന്നും പാടില്ല. അപ്പം ശബ്ദത്തിനവിടെയൊക്കെ പരിമിതിയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. അപരോക്ഷമായിരിക്കുന്ന അറിവായിരിക്കുന്ന സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആ ബോധ്യം, ആ ബോധപ്പെടൽ അതും അറിവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഭേദമില്ല. അവിടെ അറിയുന്നവനും ആ സ്വരൂപം തന്നെയാണ്. അപ്പം ഈ അറിവ്, അറിയപ്പെടുന്നവൻ അറിവ് എന്നുള്ള ആ ഭേദത്തെ നിരാകരിച്ചുകൊണ്ട് തത്വത്തെ സ്വസ്വരൂപമായി ബോധിക്കുന്നതാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ വേദ അധ്യയനം ചെയ്താൽ പോരാ, വേദത്തിൻ്റെ താല്പര്യത്തെ അറിഞ്ഞാൽ പോരാ, അവൻ ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം. അവൻ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നു. അവൻ ആത്മസാത്കരിച്ചവനായിരിക്കണം. അങ്ങനെയുള്ള ഒരുവനാണ് ഇവിടെ ഉപദേഷ്ടാവായിരിക്കേണ്ടത് എന്നാണ് ശ്രുതി പറയുന്നത്. അതുകൊണ്ട് ശബ്ദമാത്ര പ്രമോദം, കേവല ശബ്ദത്തിൽ നിന്ന് ഒരു ജ്ഞാനം ഉണ്ടാകുന്നു, ശബ്ദജ്ഞാനം. എന്തുകൊണ്ടത് ഇവിടെ ആത്മതത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രമേയമല്ല. എന്തുകൊണ്ട്? അത് വസ്തു അസംശയ, വസ്തുവിനെ അത് ആശ്രയിക്കുന്നില്ല പൂർണ്ണമായിട്ട്. പക്ഷെ ശ്രുതി ഇവിടെ ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവ് സ്വയം ആത്മനിഷ്ഠനായി തീരുകയാണ്. ആ ശ്രുതിയുടെ താല്പര്യത്തെ ശരിയായി ഗ്രഹിക്കുന്നു. അവൻ ആത്മനിഷ്ഠനാകാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ശ്രുതി അവൻ്റെ സ്വരൂപത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്, അന്യമായ ഒന്നിനല്ല. അപ്പോൾ ആ സ്വരൂപത്തെ ഗ്രഹിച്ചേ മതിയാവും. അവിടെ നിന്ന് വരുന്ന ജ്ഞാനം വസ്തു സംശയമായി വരുന്നു, വസ്തുവിനെ ആശ്രയിച്ച് തന്നെ വരുന്നു. ആ വസ്തു എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വിശേഷണങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ തുടങ്ങിയ വിശേഷണങ്ങൾ. അതും പോരാതെ വരുമ്പോൾ നേരി എന്നിങ്ങനെ അവന് സ്വസ്വരൂപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രുതി ശ്രമിക്കുന്നു. അതുകൊണ്ട് ആത്മനിഷ്ഠമായ ജ്ഞാനം, അത് ആണിവിടെ പ്രമാ അല്ലെങ്കിൽ അപരോക്ഷം. ഇവിടെയാണ് പരോക്ഷത്തിൻ്റെയും അപരോക്ഷത്തിൻ്റെയും വ്യത്യാസം. അങ്ങനെയുള്ള ആത്മനിഷ്ഠനായ ശ്രോത്രിയനായ ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബോധിപ്പിക്കുന്നത് എന്നുള്ളതല്ല, അതെങ്ങനെ ബോധിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ബോധിപ്പിക്കുന്ന ഒരു കാര്യത്തെ ഒരാൾക്ക് പല രീതിയിലും ബോധിക്കാം. പരോക്ഷമായും അപരോക്ഷമായും ബോധിക്കാം. അതുകൊണ്ടാണ് പരോക്ഷമെന്നും അപരോക്ഷമെന്നും വേർതിരിച്ചിട്ട് പറയുന്നു. ഈ തത്വം സദാ അപരോക്ഷമാണ്, ഞാനും സദാ അപരോക്ഷമാണെങ്കിലും ആ ബോധം ആത്മനിഷ്ഠമായി ഗ്രഹിക്കുമ്പോൾ മാത്രം അത് അപരോക്ഷമാകത്തുള്ളൂ എന്നിവിടെ വിശദീകരിക്കുന്നു. അടുത്ത് തൃതീയ ബ്രാഹ്മണം. ജനഗംഭ വൈദേഹം യാജ്ഞവൽക്യോ ജഗാമൈത്യസ്യ അഭിസംബന്ധ. ഇവിടെ മുമ്പ് ജനകനും യാജ്ഞവൽക്യനും തമ്മിലുള്ള സംബന്ധമാണ് ഇവിടെ ആദ്യം മുമ്പ് തുടങ്ങുമ്പോൾ ജനകന്റെ അടുത്ത് യാജ്ഞവൽക്യൻ ചെല്ലുന്നു. അതിനിവിടെ സൂചിപ്പിക്കുകയാണ് അതും ഇതുമായിട്ടുള്ള ബന്ധം. എന്തിനാ വന്നതെന്ന് ചോദിക്കും. നീ പശുവിന് വേണ്ടിയാണോ വന്നത്? അതെ. മറ്റെന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ? തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ? അണ്വന്തം തത്വം എന്ന് പറയും. കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറയും, നീ അണ്വന്തമായ ആ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി വന്നു. അത് പശുവിന് വേണ്ടിയിട്ടാണോ? എന്ന് ചോദിക്കും. അതൊരു പ്രധാനപ്പെട്ട രണ്ട് ഭാഗം. അതായത് ഒന്നാം ബ്രാഹ്മണം, ഒന്നാം ബ്രാഹ്മണനും രണ്ടാം ബ്രാഹ്മണം. അതിൽ രണ്ടാം ബ്രാഹ്മണത്തിൽ ഇതിന് കുർച്ച ബ്രാഹ്മണം എന്ന് പറയും. ജനഗോഹ വൈദേഹ കുർച്ച പാവസ പന്നുവാച്ച. അവിടെ ജനകൻ തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് യാജ്ഞവൽക്കന്റെ സമീപത്ത് പോയി പറയുന്നു, എന്നെ ഉപദേശിക്കണം എന്ന് പറയുന്നു. കുറിച്ച എന്ന് വെച്ചാൽ ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആവശ്യപ്പെട്ടതുകൊണ്ട് ഇതിനെ കുറിച്ച ബ്രാഹ്മണം എന്നാണ് പറയുന്നത് ഈ ഭാഗം. പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്ന ഉപാസനകളെയും മറ്റുമാണ്, അതുകൊണ്ട് നമ്മളത് വിശദീകരിച്ചില്ല. അതിനു മുമ്പ് വരുന്ന ബ്രാഹ്മണൻ അവിടെ അതിൻ്റെ ആരംഭത്തിൽ അവിടെയും പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നു. ജനോ വൈദേഹ ആസാൻ ചക്രി അധവയാജ്ഞവൽക്ക് ആവ്രാജ തംഹോവാജ യജ്ഞവൽക്ക് കിമർത്ഥം അച്ചാരീഹി പശുവിനിച്ഛൻ അണ്ണുന്താൻ. അതാണ് ജനകൻ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അവിടേക്ക് യാജ്ഞവൽക്കയും കടന്നു വരുന്നു. ജനകൻ അങ്ങോട്ട് ചോദിക്കുന്നു, എന്താ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പശുക്കൾക്ക് വേണ്ടിയാണോ അതോ അണ്ണുന്താൻ അതിസൂക്ഷ്മമായ തത്വത്തെ ഗ്രഹിക്കാനാണോ? ജനകൻ ഒരു കൂസലുമില്ലാതെ പറയുകയാണ്, ഉഭയമേവ സമ്പ്രാട്ട്, രണ്ടായാലും തിരക്കേടില്ല, പശുവായാലും എനിക്ക് നോട്ടമുണ്ട്. ഇനിയും തങ്ങൾ പറയുന്ന അതിസൂക്ഷ്മമായ തത്വമായാലും ശരി, അതായാലും പശു. കാരണം ജീവിക്കണമെങ്കിൽ പശു വേണം. ഗൃഹസ്ഥൻ കുലപതിയാണ്, ഗുരുവാണ്. അപ്പം അവിടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ പണം വേണം. പണമില്ലാതെ ഇത് ഈ വിദ്യ കൊണ്ട് മാത്രം എന്താ പ്രയോജനം? അതുകൊണ്ട് പണം തരണമെങ്കിൽ അതും ഞാൻ സ്വീകരിച്ചോളാം, പണം വേണ്ടെന്നൊന്നും പറയുന്നില്ല. പിന്നെ അണ്ണുന്താൻ സൂക്ഷ്മാന്താൻ വസ്തു എന്ന് പറയും. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ അവിടെ ചോദിക്കുന്ന എന്താണ്, അങ്ങനെ ബ്രഹ്മജ്ഞാനിയായ ഒരാൾ പിന്നെ പശുവിനെ വേണമെന്ന് പറയുന്നത് ശരിയാണോ? സമ്പത്തിനെ സ്വീകരിക്കാമോ എന്നൊക്കെ ചെല്ലു ചോദിക്കും. സമ്പത്ത്, സമ്പത്തിൻ്റെ ഉപയോഗം വിനിയോഗം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സമ്പത്ത് സ്വീകരിക്കുന്നതല്ല, അതിൻ്റെ സദുപയോഗം, അതാണ് മുഖ്യം. അപ്പോൾ ഇവിടെ രാജ്ഞവൽക്കിന്ന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട്, പണത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഗൃഹസ്ഥനാണല്ലോ. ഗൃഹസ്ഥനായിരിക്കുമ്പോൾ സമ്പത്തിൻ്റെ സദുപയോഗം, അതിനുവേണ്ടി സമ്പത്തിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് സമ്പത്തും ഇതുമായിട്ട് വിരോധമുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് ദുരുപയോഗം ചെയ്യരുത്, സ്വാർത്ഥ ഇതൊക്കെ ഉപയോഗിക്കരുതെന്നൊക്കെ ഉള്ളൂ. അതിനോട് സ്വീകരിക്കുന്നു. ജനകം ഹവൈദേഹം യാജ്ഞകൾക്ക് ജഗാമിത്യസ്യഭിസം, ഇതിന് പൂർവ്വമായിട്ട് ബന്ധമുണ്ട്. വിജ്ഞാനസ്യ ആത്മാ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ സർവാന്തര പരേവ വിജ്ഞാനമയം. നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഉറപ്പിക്കുകയാണ്. വിജ്ഞാനമയനായിരിക്കുന്ന ആത്മാവ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറഞ്ഞാണ്, അത് സർവാന്തരനാണ്, അത് പരമമായ തത്വമാണ്. നാന്യ അതോ അസ്ഥി ദൃഷ്ട, അന്യതോ അതോ അസ്ഥി ദൃഷ്ടി ഇത്യാദി ശ്രുതിഭ്യ അത് മുമ്പ് വിശദീകരിച്ചു. അത് നന്യമായ ദൃഷ്ടാവില്ല, ദൃഷ്ടിയില്ല, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സ ഏഷ ഇഹ പ്രവിഷ്ട വദനാദിലിംഗോസ്തി, ആ പരമമായ തത്വം തസ്സൃഷ്ടോ തദ്ദേവാനുപ്രാവശ്യതെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതാണ് ഇവിടെ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്, പ്രവിഷ്ഠമായിരിക്കുന്നത്. ഈ ശരീരത്തിൽ സർവ അന്തര്യാമി, സർവ ആധാരമായി സ്ഥിതി ചെയ്യുന്ന ആ തത്വം തന്നെയാണ് പതിനാതി ലിംഗോ അസ്ഥി പറയുന്നു. ഈ ശ്രവണം, വദനം തുടങ്ങി ഈ പ്രവൃത്തികൾ, പറയുക, സംസാരിക്കുക തുടങ്ങി ഈ പ്രവൃത്തികൾ തന്നെ ഇതിനടയാളമാണ്. എന്താണ് വ്യതിരിക്ത, ഇതിന് വ്യതിരിക്തമായി ഈ പ്രവൃത്തികളിൽ നിന്നെല്ലാം വേറിട്ടൊരുവൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അവന് വേണ്ടിയാണ് ഈ പ്രവൃത്തികളെല്ലാം. ഇനി മധു കണ്ട അജാതശത്രുവാദേ, അജാതശത്രു സംവാദേ, പ്രാണാദി കർത്തൃത്വ ഭോക്തൃത്വ പ്രത്യാഖ്യാനേന അധികതോപി, ഇതെല്ലാം മുമ്പ് മധുകാണ്ഡത്തിൽ ചർച്ച ചെയ്തതാണ്. അജാതശത്രു സംവാദത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ പ്രാണാദികളുടെ കർത്തൃത്വ ഭോക്തൃത്വാദികളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ആ തത്വത്തെ വ്യതിരിക്തമായി ഇതിൽ നിന്നെല്ലാം വേറിട്ടൊരു തത്വത്തെ അവിടെ ബോധിപ്പിച്ചു. എങ്കിലും പുനഃ പ്രാണാദി ലിംഗം ഉപന്യസ്യ, വീണ്ടും ആ പ്രാണാദി ലിംഗങ്ങളെ നിർദ്ദേശിച്ചുകൊണ്ട് ഔഷസ്തി പ്രശ്ന, ഉഷസ്തന്റെ പ്രശ്നത്തിന് പ്രാണനാദി ലിംഗോ യ സാമാന്യേന അധികത പ്രാണേന പ്രാണിതി ഇത്യാദിന ദൃഷ്ടേ ദൃഷ്ട ഇത്യാദിന അലുപ്ത ശക്തി സ്വഭാവോ അധികത. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംക്ഷേപിച്ച് പറയുകയാണ്. അവിടെ ഉഷസ്തന്റെ ആ ചോദ്യത്തിനും ഈ പ്രാണനാദി വ്യാപാരങ്ങൾ നടക്കുന്നവൻ അതുകൊണ്ടറിയേണ്ട ഒരുവൻ അതെന്താണ്, ദുഷ്ടേ ദുഷ്ട ഇത്യാദിന അലുപ്ത ശക്തി സ്വഭാവം, ആ അലുപ്ത ദൃഷ്ടിയായി സാക്ഷാത് അപരോക്ഷ ദൃഷ്ടിയായി ആ തത്വത്തെ മനസ്സിലാക്കി ഇതുവരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് തന്നെ അതിനെ മനസ്സിലാക്കി നടത്തും. പല സംവാദങ്ങളിലൂടെ, പല ചർച്ചകളിലൂടെ പല തരത്തിൽ തത്വത്തെ മനസ്സിലാക്കി. തസ്യച പരോപാധി നിമിത്ത സംസാരം, ഇവിടെ നിന്നെല്ലാം പലതരത്തിൽ ഈ തത്വത്തെ മനസ്സിലാക്കിയെങ്കിലും അവൻ തന്നെയാണ് ഇവിടെ സംസാരിയായിരിക്കുന്നത്. ഈ തത്വത്തെ ഇത്രയെല്ലാം വർണ്ണിച്ച് അലുപ്ത ശക്തിയായി ഒരിക്കലും അണയാത്ത വിളക്കായാണ് അവനെ ബോധിപ്പിച്ച്, നിത്യദൃഷ്ടിയായി എല്ലാം ബോധിപ്പിച്ചിട്ടും പരോപാധി നിമിത്ത സംസാരം, അവൻ തന്നെ ഈ സംസാരത്തേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യമുക്തനായിരുന്നിട്ട് അവൻ ദുഃഖത്തെ അനുഭവിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇവിടെ ബോധിക്കേണ്ടത്? യഥ രജ്ജു ഊഷര ശുക്തിക ഗഗനാദിഷു സർപ്പ ഉദക രജത തല മനനത്വാദി പര അധ്യാരോപണ നിമിത്തമേവ ന സദ തഥാ നിരുപാധികോ നിരുപാഖ്യോ നേതി നേതി ഇതി ഉപദേശ്യ സാക്ഷാത് അപരോക്ഷ സർവാന്തര ആത്മ ബ്രഹ്മ അക്ഷര അന്തര്യാമി പ്രശസ്തോ ഔപനിഷദ പുരുഷോ വിജ്ഞാനമാനന്ദം ബ്രഹ്മേത്യധികതം. ഇത്രയും ഉപനിഷത്തുകളിലെല്ലാം ഇത്രയും കാലം ചർച്ച ചെയ്തു. ഇവിടെ ഒറ്റ വാചകത്തിൽ ഭാഷകാരൻ ഒതുക്കിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ദീർഘമായ ചർച്ചകളിലെല്ലാം മനസ്സിലാക്കേണ്ടി ഇത്രയേ ഉള്ളൂ. എന്താണ്, എന്തുകൊണ്ട് ഈ സ്വസ്വരൂപത്തെ നിത്യമുക്തമാണ് ആത്മനിഷ്ഠമായി തന്നെ അതിനെ ബോധിപ്പിക്കുന്നു, നിത്യമുക്തമായിരിക്കുന്നു, എന്നിട്ട് സംസാരം എന്ന് ചോദ്യം വരുന്നു. അങ്ങനെ നിത്യമുക്തനായിരിക്കുന്നവൻ അവനങ്ങനെ സംസാരിയായിരിക്കുന്നു പറയുന്നു. അങ്ങനെ നിത്യമുക്തനായിരിക്കുന്നവൻ എന്ന് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നവൻ, അതിനെക്കുറിച്ച് പറഞ്ഞു അവനെ സംബന്ധിച്ച ആ ജ്ഞാനം എന്ന് പറയുന്ന പ്രമേയം, അവനെ സംബന്ധിച്ച അറിവെന്ന് പറയുന്ന അപരോക്ഷമാണ്. അവനെ സംബന്ധിച്ച് രണ്ടാമതൊരു ചോദ്യമില്ല, എന്തുകൊണ്ട് സംസാരം, എന്തുകൊണ്ട് ദുഃഖം, ഇങ്ങനൊരു ചോദ്യമേ ഇല്ല. പിന്നെ സംസാരത്തെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുന്നില്ല. അതാണ് നിർഗുണം നിരാകാരം നിരഞ്ജനം എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇത് എന്നൊരു ചോദ്യം വരുന്നില്ല. ബോധിച്ചത് ചോദ്യം വരുന്ന എന്തുകൊണ്ട്? അത് ബോധിക്കാത്തവനാണ്. ഇതല്ല എങ്ങനെ നിർഗുണത്തിൽ നിന്ന് സാധനമില്ല, നിർഗുണത്തിൽ നിന്ന് സഗുണം എങ്ങനെ ഉണ്ടായി? ശരി, നിർഗുണത്തെ ബോധിച്ചിട്ടാണോ ആ ചോദ്യം എന്ന പിന്നെ ചോദ്യമില്ല. ആ ബോധിക്കാത്തത് കൊണ്ടാണെങ്കിൽ ആ ചോദ്യം സ്വാഭാവികമാണ്. നിർഗുണത്തെ ബോധിക്കാത്തിടത്തോളം കാരണം ചോദ്യം ഉണ്ടാവും. ഈ സംസാരത്തെ സംബന്ധിച്ച് എന്താണ്? അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല ഇത് ബോധിച്ചവന്ന്. ഇതുവരെയുള്ള ചർച്ചകളിൽ നിന്നും പക്ഷെ ആരാദ്യം മൂലം പറയുകയാണ്, അങ്ങനെ ഒരു നിർണയം വന്നവന് എന്ന് പറഞ്ഞതുപോലെ അതിനെ അപരോക്ഷമായി പരോക്ഷമായിട്ടുണ്ട് ആത്മനിഷ്ഠമായി ഗ്രഹിച്ചവനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യമില്ല. എന്തുകൊണ്ടില്ല? സംസാരം പരോപാധി നിമിത്തം. ഈ സംസാരം എന്ന് പറയുന്നത് പരോപാധി നിമിത്തമാണ് എന്നറിയാം. പരോപാധി നിമിത്തം എന്ന് വെച്ചാൽ സ്വസ്വരൂപം, അതിൽ നിന്ന് അന്യമായ ഒരു ഉപാധി, അതിൻ്റെ നിമിത്തമായി സംസാരം ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നത്. അദ്വയം എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ അന്യം വരുന്നു. അങ്ങനെ ഒന്നില്ല. ഏതുപോലെ യഥാ രജ്ജു ഊഷരം മരുഭൂമി ശുക്തി ക ഗഗനാദിഷു സർപ്പം, രജ്ജുവിലെ സർപ്പം പോലെ, ഊഷരദേശത്തിലെ ഉദകം പോലെ, മരുമരീചിക പോലെ, ശുക്തികായിലെ രജതം പോലെ, ഗഗനത്തിലെ തലമലനാദികളെപ്പോലെ ആണ് പരാധ്യാരോപണം എന്ന് പറഞ്ഞത്. പരാധ്യാരോപണ നിമിത്തം. അത് പരാധ്യാരോപം എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കും. അപ്പൊ അവിടെ പരം എങ്ങനെ വന്നു? അജ്ഞാനപ്രയുക്ത അധ്യാരോപണം, അറിവില്ലായ്മ കൊണ്ടുവന്ന അധ്യാരോപമാണ്. അതുകൊണ്ടാണ് പരം അധ്യാരോപം എന്നെല്ലാം പറയുന്നത്. അറിവുള്ളവനെ സംബന്ധിച്ച് അവിടെ പരമില്ല, അധ്യാരോപമില്ല. അറിവില്ലാത്തവനുള്ള സമാധാനം മാത്രമാണ് ഇത്. എന്താണ് ഇത്? പരമാണ്. പരമായ ഉപാധി കൊണ്ട് സംഭവിക്കുന്ന അധ്യാരോപം എന്ന് പറയുന്നത് ഈ തത്വത്തെ കുറിച്ചുള്ള ബോധമില്ലാത്തവന്റെ ചോദ്യത്തിനുള്ള ഒരു സമാധാനം മാത്രമാണ്. അല്ലാതെ പരം അധ്യാരോപം എന്ന് പറയുന്നുണ്ട് തത്വത്തിന് ഒരു തരത്തിലുള്ള അന്യഥാത്വം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ചോദ്യം ന്യായയുക്തമാണ്. എന്തുകൊണ്ട്? ആ ചോദ്യകർത്താവ് ഈ തത്വത്തെ സംബന്ധിച്ച് അജ്ഞനായിരിക്കുന്നു. അത്രയും കാലം ചോദ്യത്തിൽ യുക്തിയുണ്ട്. ബോധ്യപ്പെടുമ്പോൾ ഈ തത്വത്തെ ബോധ്യപ്പെടുന്നവൻ പിന്നെ ഇവിടെ ചോദ്യവുമില്ല, ചോദ്യത്തിൽ യുക്തിയുമില്ല. നസ്വതഹ, അതാണ് പറയുന്നത്. സ്വതേ അതില്ല എന്നർത്ഥം. സ്വതപരവുമില്ല, ഉപാധിയുമില്ല. അതുകൊണ്ട് ഇത് തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരമാർത്ഥമാണ്, ഏകമാണ്, അദ്വയമാണ് എന്നെല്ലാം പറയുന്നു. പിന്നെ പര ഉപാധി നിമിത്തമായി ഭ്രാന്തിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? പിന്നീട് ഈ പറയുന്ന തത്വത്തെ ആദ്യം ഗ്രഹിച്ചാൽ പിന്നീട് ഇവിടെ പറയുന്നു പരവും ഉപാധിയും നിമിത്തവും യാതൊന്നും തന്നെ. പിന്നെ ഇത് വർണ്ണിക്കുന്നതോ അത് ചോദ്യകർത്താവിന്റെ ആ അജ്ഞാനത്തെ അംഗീകരിച്ചുകൊണ്ട്. എന്തുകൊണ്ടവൻ ചോദ്യം ചോദിക്കുന്നു? ബോധമില്ലാത്തതുകൊണ്ട്. ബോധമില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ് അജ്ഞാനം. അപ്പൊ അതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമല്ല അവന് ബോധമുണ്ട് താൻ. എന്ത് ബോധം? ഈ പറയുന്ന അധ്യാരോപത്തിന്റെ ബോധം ഉണ്ട്. അധ്യാരോപത്തിന്റെ ബോധം അവനുണ്ട്. അതുകൊണ്ടാണ് ഇതിന് അധ്യാരോപ അപവാദ ന്യായം എന്ന് പറയുന്നത്. അധ്യാരോപത്തിന്റെ ബോധമുണ്ട്, അവന് അജ്ഞാനമുള്ളതുണ്ട്. അതുകൊണ്ട് അവന് പറയുന്നു ഇത് പരമായ ഉപാധി നിമിത്തമായി. അതുകൊണ്ട് പറയുന്നതാണ് ബ്രഹ്മം ഏകമായ തത്വമാണ്. ആ തത്വത്തിൽ മായ എന്ന് പറയുന്ന ഒരു ശക്തി ആ ശക്തി ഉപാധിയാണ്. ആ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചഭാനം ഇങ്ങനെ ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നു. പ്രപഞ്ചഭാനത്തെ അനുഭവിക്കുന്ന ഒരുവനോട് അതങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. എന്താണ് ആ മായ? അങ്ങനെ ബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചഭാനത്തെ ഉണ്ടാക്കി കാണിക്കുന്ന മായ. പൃഥക് സ്വത, അത് അതിൽ നിന്ന് പൃഥക്കല്ല, വേറെയല്ല എന്ന് പറയും. സ്വതേ അത് പൃഥക്കല്ല എന്ന് പറയും. അത് പൃഥക്കല്ല എന്ന് പറയുമ്പോൾ എന്താ? ആ അധ്യാരൂപത്തെ മായ കൊണ്ട് ഉണ്ടായ ആ അധ്യാരൂപത്തെ നിഷേധിച്ചിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു, അദ്വയമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഉപാധി, ഉപാധി കൊണ്ടുണ്ടായ ഭ്രാന്തി, അതിനെല്ലാം നിഷേധിച്ചിട്ടാണ് ബോധിപ്പിക്കുന്നത്, അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട്. പക്ഷെ ചോദ്യം ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ മറുപടി ഇത്തരത്തിലേ പറയാൻ കഴിയൂ. അതുകൊണ്ടാണ് പറയുന്നത് എന്ന സ്വത. അപ്പോൾ അധ്യാരോപദൃഷ്ടിയിൽ ഇതിന് ഗുരുമായ അതുകൊണ്ട് വരുന്ന ഈ പ്രപഞ്ചഭാനം ഇതിനെല്ലാം അംഗീകരിക്കുന്നു. അപവാദദൃഷ്ടിയിൽ തത്വം മാത്രം, അവിടെ തത്വത്തിൽ നിന്ന് അന്യമായില്ല. അപ്പോൾ ആ ചോദ്യകർത്താവിൻ്റെ ദൃഷ്ടിയാണ് അധ്യാരോപദൃഷ്ടി എന്ന് പറയുന്നത്. ഉത്തരം പറയുന്ന ആളിൻ്റെ ദൃഷ്ടിയാണ് അപവാദ ദൃഷ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു നസ്വത, സ്വത ഇതൊന്നുമില്ല. അപ്പോൾ ചോദ്യത്തെ ചോദിക്കുന്നയാൾ അയാൾ ആ അധ്യാരൂപദൃഷ്ടിയിൽ നിൽക്കാൻ വേണ്ടിയല്ല ഉപദേശിക്കുന്നു. അയാൾ ആ അധ്യാരൂപദൃഷ്ടിയെ വിട്ടിട്ട് സ്വയം സ്വസ്വരൂപമായിരിക്കുന്ന അപവാദ ദൃഷ്ടിയിലെത്തിച്ചേരണം. ആ അപവാദ ദൃഷ്ടിയിലായാൽ നിൽക്കണം. ദൃഷ്ടി എന്ന് വെച്ചാൽ ബോധം. അതിനുവേണ്ടി പറയുന്നു നസ്വത. അതുകൊണ്ട് പറയുന്നു എന്താണ്? ആദ്യം എന്താ പറഞ്ഞത്? പരോപാധി നിമിത്ത സംസാരം എന്ന് പറയും. അധ്യാരോപ ദൃഷ്ടി പറയുന്നു ആത്മാവുണ്ട്, ഒരു ഉപാധിയുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്, സുഖം ദുഃഖം അനുഭവിക്കുന്നു, സംസാരമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, പുനർജന്മമുണ്ട്, എല്ലാം അംഗീകരിക്കുന്നു. അടുത്തെന്താ പറയുന്നത്? സ്വതഃ തഥാ നിരുപാധികോ, ഒരു ഉപാധിയില്ല. മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമല്ലേ ഇവിടെ പറയുന്നു? നേരത്തെ പറഞ്ഞ് പരോപാധിയാണ്, ഇവിടെ പറയുന്നു നിരുപാധി. പെട്ടെന്ന് നിറം മാറുന്നു, അതങ്ങനെ ശരിയാകും. അത് അപവാദ ദൃഷ്ടി പറയുന്നു. അവിടെ അജ്ഞന്റെ അജ്ഞാനത്തെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത്, അജ്ഞന്റെ അജ്ഞാനത്തെ അംഗീകരിക്കാൻ വേണ്ടിയല്ല ഉപദേശം, മറിച്ച് അതിനെ പൂർണ്ണമായും നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ശ്രോതാവിൻ്റെ അജ്ഞാനത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് പറയുന്നു നിരുപാധികമാണ് തത്വം. അവിടെ അങ്ങനെ ഒരു പരോപാധിയോ പരോപാധി കൊണ്ടുള്ള ഇതോ ഇതൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല, തത്വത്തെ അങ്ങനെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. തത്വത്തെ ഇങ്ങനെ ഇപ്പം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പരോപാധിയായി അധ്യാരോപ രൂപത്തിൽ ഗ്രഹിക്കുന്നു. ശരി, അങ്ങനെ ഇതിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക തന്നെ പറയുന്നു. ഈ വ്യത്യാസം എവിടെയാണ് സംഭവിക്കുന്നത്? അവനവന്റെ ബോധത്തിലാണ് സംഭവിക്കുന്നത്. ഈ ഉപാധിയും ഈ ആരോപണങ്ങളും ഈ അനുഭവങ്ങളും ഈ സംസാരവും എല്ലാം നിലനിൽക്കുന്നത് സ്വന്തം ബോധത്തിൽ തന്നെ. അവിടെ ഇതിനെല്ലാം നിലനിൽപ്പുള്ളൂ. സുഷുപ്തിയിൽ ഇതെന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാകുന്നു ഇല്ല. അപ്പോൾ അവന്റെ ജാഗ്രത് ബോധത്തിൽ തന്നെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നിഷേധിക്കാനും അവിടെ സാധ്യമാകും, വേറൊരിടത്ത് നിഷേധിക്കാൻ പറ്റത്തില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ ചൂണ്ടിക്കാണിക്കാനേ പറ്റുതാ, സുഷുപ്തി പോലെ അല്ലെങ്കിൽ സമാധി പോലെ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കും. പക്ഷേ ഏതൊരു ബോധത്തിലാണോ ഇത് നിലനിൽക്കുന്നത് അവിടെ തന്നെ ഇതിനെ നിഷേധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ താല്പര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ചെന്ന് പറയുന്നത്. ശരി, നിങ്ങൾ അപവാദത്തിലൂടെ നിഷേധിക്കുന്നു, നിരുപാധിയോ എന്ന് പറയുന്നു. അപ്പോ അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ ഈ അധ്യാരോപിതമായ ഈ ബോധം ഇത് മാഞ്ഞു പോവേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇതിനെയല്ലോ നിഷേധിക്കുന്നത് എന്നാണ് ചിലർക്ക് സംശയം. ഈ കാണുന്നതെല്ലാം അധ്യാരോപമാണെന്ന് സംബന്ധിച്ചു, ഈ ബോധത്തിൽ ആരോപിതമാണ് എന്ന് സമ്മതിക്കും. പക്ഷേ അതിനെ ഈ ബോധത്തിൽ നിഷേധിക്കുമ്പോൾ ഇത് പോവേണ്ടതല്ലേ, മാഞ്ഞു പോവേണ്ടതല്ലേ, നിരുപാധികം എന്ന് പറയുമ്പോൾ ഇത് ഈ കാണുന്ന ഈ ഭാനം ഈ പ്രതീതി ഇല്ലാതാകേണ്ടതല്ലേ? അതല്ലേ അപവാദം എന്ന് പറയുന്നത്? അപവാദം എന്ന് വെച്ചാൽ നിഷേധം ഒന്നാണ്, നിഷേധം ഇല്ലാതാകുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? സംഭവിക്കാത്തത് ഏതൊരു ബോധത്തെ ആശ്രയിച്ചിട്ടാണോ? ഏതൊരു ബോധമാണോ അത് ജാഗ്രത് ബോധം, ആ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ആരോപം നിലനിൽക്കുന്നത്. നാമരൂപാത്മകമായ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം ആ നിലനിൽക്കുന്നത് നിഷേധിക്കുന്നതിനും ആ ബോധത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ഇതിനെ നിലനിർത്തുന്ന അതേ ബോധത്തെ തന്നെയാണ് നിഷേധത്തിനും ആശ്രയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇതിനെ നിലനിർത്തുന്ന ബോധത്തെ തന്നെ ആശ്രയിച്ചു. അതിനെ നിഷേധിക്കേണ്ടി വരുന്നുണ്ട്. എന്താണോ അത് മറയുന്നില്ല. എന്തുകൊണ്ട്? അതാണ് അതിനെ നിലനിർത്തുന്നത്. ഇതിനെ നിലനിർത്തുന്നതും നിഷേധിക്കുന്നതിനും ഒരേ ഒരു ബോധം തന്നെ, രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. നിഷേധിക്കുന്നത് പോലെ തന്നെ നിലനിർത്തുന്നു, നിലനിർത്തുന്നത് പോലെ തന്നെ നിഷേധിക്കുന്നു. രണ്ടും ഒരേ സ്ഥലത്ത് സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ആ പ്രതീതി ശരീരം ഉൾപ്പെടെയുള്ള നാമരൂപാത്മകമായ പ്രതീതി നിലനിൽക്കുന്നത് പോലെ നിഷേധവും നിലനിൽക്കുന്നു. ഇത് രണ്ടും എന്താണോ ഏകമായ ബോധമാണ്. ഇവിടെ രണ്ടു ബോധമല്ല, ഏകമായ ബോധത്തിൽ തന്നെയാണ്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീതി മാത്രം നിലനിൽക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം നിഷേധ ബോധമില്ല. അസിമയ ഈ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവിടെ നിഷേധത്തിൻ്റെതായ ബോധം കൂടെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഒരു ബോധത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ നിഷേധിച്ചാലും ഈ പ്രതീതി നിലനിൽക്കുന്നു. അത് ന്യൂനതയല്ല. അല്ലെങ്കിൽ ഈ ബോധത്തെ വിടണം, ജാഗ്രത ബോധത്തെ വിടണം, സുഷുപ്തിയിലേക്കോ സമാധിയിലേക്കോ പോകണം. അവിടെ എന്താണ്? പ്രതീതിയില്ല. പക്ഷെ അവിടെ എന്താ നഷ്ടപ്പെടുന്നത്? ഈ നിഷേധിക്കുന്ന ബോധവും നഷ്ടപ്പെടും. അവിടെ സംസാരത്തിൽ നിന്ന് മുക്തിയില്ല. സംസാരം എവിടെയാണോ അനുഭവപ്പെടുന്നത് അവിടെയാണ് മുക്തിയുടെ ആവശ്യം. എവിടെയാണോ ഇരുളുള്ളത് അവിടെയാണ് വെളിച്ചത്തിന്റെ ആവശ്യം. ഇരുളില്ലാത്തടത്ത് വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്, അവിടെ ആവശ്യമില്ല. കേവലം സ്വസ്വരൂപമായി നിലനിൽക്കുന്നിടത്ത് അവിടെ ഈ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ആണ് നിത്യമുക്തമെന്ന് പറയുന്നത്. നിത്യമുക്തമായിരിക്കുന്ന ആ സ്വരൂപത്തിൽ അത് ജാഗ്രത ആയാലും സ്വപ്നമായാലും സുഷുപ്തി ആയാലും ഇവിടെയെല്ലാം നിത്യമുക്തമാണ്. അവിടെ ഈ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ അധ്യാരോപിതമായ പ്രതീതി ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇവിടെ നിഷേധിക്കുന്നു. അപ്പോൾ പറയുന്നത് നിരുപാഖ്യമാണ്, അതാണ് നിഷേധം, അപവാദം. ഇതിനെ ഒരു തരത്തിലും വർണ്ണിക്കാൻ സാധ്യമല്ല. സച്ചിദാനന്ദമെന്നോ വിജ്ഞാനമാനന്ദമെന്നോ ഏത് തരത്തിൽ വർണ്ണിച്ചാലും ശരി, ആ വർണ്ണനകളൊന്നും ഈ തത്വത്തെ പ്രകാശിപ്പിക്കാൻ ഉപകരിക്കുന്നതല്ല. ഇതെല്ലാം ആ തത്വത്തെ നിരാകരിക്കുന്നതിന് ഉപകരിക്കുന്നു. ഈ പ്രതീതിയെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെ പറഞ്ഞാൽ, നേതി നേതി എന്ന് പറഞ്ഞാലും ശരി, തത്വമസി എന്ന് പറഞ്ഞാലും ഫലത്തിലൊന്നു തന്നെ, ഈ പ്രതീതിയെ നിരാകരിക്കുന്നതിന്. അതുകൊണ്ട് നിർവാക്യമാണ് നേതി നേതി വിപദേശ്യ. അതുകൊണ്ട് തന്നെ നേതി നേതി എന്ന് പറയുന്നു. പറയാൻ കഴിയാത്തതുകൊണ്ട്, പറയാൻ കഴിയാത്തതെന്ന് മാത്രമല്ല പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ബോധത്തെ, ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ബോധത്തെ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? പറയുക എന്ന് വെച്ചാൽ ബോധിപ്പിക്കുക. പറയാറില്ലേ, പ്രകാശിക്കുന്നതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിനെന്തിനാ ബോധിപ്പിക്കുന്നത്? ഇത് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിനെ ബോധിപ്പിക്കുന്നതിന് വാക്കുകളില്ല. അതുകൊണ്ട് ഇതിന് അവ്യപദേശ്യം, പറയാൻ കഴിയാത്തതാണ്. വ്യപദേശിക്കുക എന്ന് വെച്ചാൽ ശബ്ദം പ്രയോഗിക്കുക, അത് പ്രയോഗിക്കാൻ കഴിയാത്തതാണ്. പിന്നെ സാക്ഷാത് അപരോക്ഷ. എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല? അത് സ്വയം അപരോക്ഷമായിരിക്കുന്നു. സർവാന്തരാത്മ, സർവാന്തരമായ സ്വരൂപമായിരിക്കുന്നു, സ്വസ്വരൂപം തന്നെ. അതിനെ സ്വനിഷ്ഠമായി ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുന്നു അത് സർവാന്തരമായിരിക്കുന്നു. അല്ലാതെ ആത്മബോധം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഒരു വ്യക്തിനിഷ്ഠമായ ഒരു അറിവൊന്നുമല്ല ആത്മബോധം. ഇതൊരു പ്രത്യേകിച്ചൊരു ഗുരുവിൻ്റെ അറിവൊന്നുമല്ല. ഒരു ശിഷ്യനില്ലാത്തതും ഒരു ഗുരുവിന് മാത്രമുള്ളതും അങ്ങനെയല്ല. അങ്ങനെ കഴിഞ്ഞാൽ അത് കേവലം എന്തോ ഒരു സ്വാർത്ഥമായ ഒരു അറിവായിപ്പോ, ഒരാൾക്കുണ്ട് വേറൊരാൾക്കില്ല, അങ്ങനെ അങ്ങനെ ഒരു സാധനമല്ല. അങ്ങനെയൊക്കെ നമ്മൾ ധരിച്ചു പോകും. എന്തുകൊണ്ട്? സർവാന്തരമാണോ ഇത്? അതും അങ്ങനെ തന്നെ സർവത്തെ കാണുന്നവനോട് പറയുന്നു ഇത് സർവാന്തരമാണോ. അല്ലെങ്കിൽ തന്നെ കാണുന്നവൻ, അവൻ സർവവുമായി കാണാൻ കഴിയുന്നില്ല, അവനോട് പറയുന്നു ഇത് സർവാന്തരമാണ് ആത്മ ബ്രഹ്മ. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മ എന്ന് പേര് വന്നു. അത് ശ്രോതാവിന്റെ സ്വരൂപമായതുകൊണ്ട് അതിന് ആത്മാന്ന് ശബ്ദം പ്രയോഗിക്കുന്നു. അക്ഷരം ആണ്, അത് അന്തര്യാമിയാണ്, അന്തര്യാമിയായിരിക്കുന്നു. പ്രശസ്ത ഔപനിഷത്, ഇത് ഉപനിഷത്തിൽ സർവത്ര ഇതാണ് പ്രതിപാദിക്കപ്പെടുന്നത്. ഉപനിഷത്ത് പ്രതിപാദിക്കുന്ന ഇതിനെയാണ്, അവിടെയാണ് ഇത് പ്രശസ്തമായിരിക്കുന്നത്. ഒന്ന്, തന്നെ ഇത് പ്രശസ്തമായിരിക്കുന്നു. പക്ഷെ അവൻ അജ്ഞനായിരിക്കുന്നതുകൊണ്ട് ഇത് തന്നിൽ പ്രശസ്തമായിരിക്കുന്നു. അറിവ് സ്വസ്വരൂപത്തിൽ പ്രകാശിച്ചിട്ടും അവനതിനെ അറിയുന്നില്ല. അവൻ ഉപനിഷത്തിന്റെ ആവശ്യം വന്നതുകൊണ്ട് പറയുന്നത് ഉപനിഷത്. ഉപനിഷത്തിൽ പ്രശസ്തമായിരിക്കുന്നു പുരുഷോ വിജ്ഞാനമാനന്ദം ബ്രഹ്മേത്യധികതം. ആ പുരുഷനെ ഇവിടെ വിജ്ഞാനമാനന്ദം ബ്രഹ്മ എന്ന് ബോധിച്ചു. ഇതുവരെയുള്ള കാര്യങ്ങളെ ഒരു വാചകത്തെ തീർത്തിരിക്കുന്നു. തദ്ദേവപുനരിന്ദസജ്ഞ പ്രവിക്താഹാര തദു അന്തർഹൃദയ ലിംഗാത്മാ പ്രവിക്താഹാര തര തദപരേണ ജഗദാത്മാ പ്രാണോപാധി തദോപി പ്രവിലാപ്യ ജഗദാത്മാനം ഉപാധിഭൂതം രജ്വാദു യുവസർപ്പാധികം വിദ്യയാ സയേഷ നേതി നേതീതി സാക്ഷാത് സർവാന്തരം ബ്രഹ്മാധികതം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്യാതെ വിട്ട രണ്ട് ഭാഗങ്ങൾ അവിടെ, ഇത് ഒരു ഉപാസന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അത് ഉപാസിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിന്റെ തത്വത്തെ ഭാഷ്യകാരൻ ഇവിടെ പറയുന്നു. അവിടെ എന്താണ്? തദേവന ഇന്ദസജ്ഞ, ഇന്ദൻ എന്ന് പറഞ്ഞു പല ശബ്ദവും ഉപേക്ഷിക്കും. അവിടെ ഒരു പ്രധാന വിഷയം കൂടി പറഞ്ഞു അതിനോട് ബന്ധപ്പെട്ട്. ഇന്ദോ ഹവൈ നാമേഷ യോയം ദക്ഷിണേ അക്ഷൻ പുരുഷ തമ്പ ഏതം ഇന്ദം സന്തം ഇന്ദ്ര ഇത്യാജക്ഷരേ പരോക്ഷേണൈവ പരോക്ഷപ്രിയ ഇവ ഹി ദേവാഹ പ്രത്യക്ഷ ദിശ എന്ന് പറയുന്നു. ഇത് ഇതിലൂടെ പറയുന്ന ഒരു തത്വം എന്താണ്? പരോക്ഷപ്രിയ ഇവ ഹി ദേവാഹ, ഈ ദേവന്മാരെല്ലാം പരോക്ഷപ്രിയന്മാരാണ്. ദേവൻ ദേവത എന്ന് പറയുന്ന ശബ്ദം ഇന്ദ്രൻ ചന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും, പക്ഷെ പൂജ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ പലപ്പോഴും പ്രയോഗിക്കുന്നത്. പൂജ്യനായവൻ എന്ന് വെച്ചാൽ ആരാധ്യനായവൻ, ബഹുമാന്യനായവൻ എന്നുള്ള. അപ്പോ ആ ബഹുമാന്യത പൂജ്യത എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഗുരുദേവൻ എന്ന് പറയും. എന്നുവെച്ചാൽ അവിടെ ഗുരു ഇന്ദ്രനെന്നല്ല, മറിച്ച് എന്താണ്, പൂജ്യനായ ഗുരു എന്ന് പറയും. അങ്ങനെയുള്ള ചെറിയ വിശേഷങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ചെറിയ ഇത് അങ്ങനെ പ്രയോഗിക്കുന്നത് ഇതാണ് പറയുന്നത്. എന്താണ് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂലമാണ് വേദം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതിവിടുത്തെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ആ ആശയമാണ് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഭാരതത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നു. അപ്പോൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. ദേവന്മാർ പരോക്ഷപ്രിയന്മാരെന്നാണ്. പ്രിയന്മാരെന്ന് പറയുന്നില്ല, പൂജ്യന്മാർക്ക് താൻ പൂജ്യനായിരിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അതുപോലെ എന്നുവെച്ചാൽ അവരെ അതുപോലെ ആഗ്രഹിക്കണമെന്നുള്ളതാണ്. അതായത് ഇത് ഫലത്തിൽ വന്നെങ്ങനെയെന്ന് പറഞ്ഞാൽ എളുപ്പം പിടികിട്ടും. ഇപ്പോൾ സാധാരണ നമ്മുടെ സംസ്കാരം അനുസരിച്ച്, ഇവിടുത്തെ സംസ്കാരം, അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അച്ഛൻ്റെ പേര് കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനച്ഛൻ എന്ന് പറയാറില്ല, അച്ഛനെന്നേ പറയാറുള്ളൂ. സാറിന് പറയാറില്ല. ഇപ്പോൾ ഈ മോഡേൺ പിള്ളേരൊക്കെ പറയാറുണ്ട് മിസ്റ്റർ ഫാദർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. തമാശ പറഞ്ഞില്ല, ഇപ്പോൾ പിള്ളേരൊക്കെ അച്ഛനെയും അമ്മയ്ക്ക് പേര് പറഞ്ഞാൽ വിളിക്കുന്നു. പക്ഷെ ഇവിടുത്തെ സംസ്കാരം അതല്ല. കാരണം അവർ പൂജ്യരാണ്. അതുകൊണ്ട് ആ പൂജ്യതയെ വെളിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ശബ്ദം പ്രയോഗിക്കത്തേ ഉള്ളൂ. രാമനച്ഛൻ കൃഷ്ണനച്ഛൻ എന്നും പറയത്തില്ല, അച്ഛനെന്നേ പറയത്തുള്ളൂ. ദേവന്മാരെ സംബന്ധിച്ചു അതാണ്. അവർക്ക് ഒരു പേരുണ്ട്, പക്ഷെ ആ പേരല്ല, അതിന് പകരം ഒരു പേര് ഉപയോഗിക്കും. അതാണ് നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ഗുരുവിൻ്റെ പേര് വളരെ വലിയ പേരാണ്. പക്ഷെ ആ പേര് ഉപയോഗിക്കുന്നതിന് പകരം എന്തെങ്കിലും ഗുരുപാദം എന്ന് ചിലടത്ത് ഉപയോഗിക്കും, ആചാര്യപാദം എന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ ആചാര്യൻ എന്ന് ഉപയോഗിക്കും. ആ പേര് പറയത്തില്ല, സ്വാഭാവികമായിട്ടുള്ള പേര് പറഞ്ഞാൽ എന്താ അപകടം വല്ലതും സംഭവിക്കുന്ന വെച്ചാൽ അപകടം സംഭവിച്ചിട്ടല്ല, അവിടെ ആ ഒരു പൂജ്യതയെ കാണിക്കുന്നതിന് വേണ്ടി പകരം ഒരു ശബ്ദം ഉപയോഗിക്കും. അതെല്ലാവരും അങ്ങനെ ഉപയോഗിക്കും. അതിന് ഇവിടെ ഒരു ന്യായം പറയുകയാണ്. എന്താണ് പരോക്ഷപ്രിയ ഇവ? പരോക്ഷനാമത്തിൽ പറയുന്നതാണ് ദേവന്മാർക്ക് ഇഷ്ടം. ദേവന്മാർ എന്ന് പൂജ്യരായിട്ടുള്ളവർക്കല്ല, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണം. അതൊരു ധാരണ, അതൊരു സംസ്കാരം, അതൊരു മാന്യത, അതങ്ങനെ തുടർന്നു വരുന്നു എന്നാണ്. അവിടെ വാശി പിടിക്കരുത്. എന്താണോ എൻ്റെ ഗുരു സ്വന്തം പേരെഴുതുമ്പോഴത്തേക്ക് നാരായണൻ എന്ന് പറയുന്നു, അതുകൊണ്ട് ഞാനും നാരായണ എന്നേ വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കേശവ എന്നേ വിളിക്കത്തുള്ളൂ. എന്തുകൊണ്ട്? ഗുരു പേരെഴുതുന്നത് നാരായണൻ അല്ലെങ്കിൽ കേശവൻ എന്നല്ലേ, അപ്പം പിന്നെ ഞാനെന്തിനാത് മാറ്റുന്നു. അങ്ങനെ വാശി പിടിക്കരുത്. പൂജ്യമായ ഇത്, പക്ഷെ ഇതിൽ ഇനി മറ്റൊരു വശം കൂടെയുണ്ട്, ദോഷവശമുണ്ട്. കാരണം സ്വന്തം പേര് പറയാതെ പൂജ്യമായ ശബ്ദം ഉപയോഗിക്കണം, അങ്ങനെ ശിഷ്യര് പറയണം എന്നുള്ളതുകൊണ്ട് ഗുരുക്കന്മാരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പരമഹംസ പരിപ്രാചക സർവദർശന ആചാര്യ ശ്രോത്രിയ ബ്രഹ്മവിഷ്ട 1808 ഇന്നാര് ഇന്നാര് ഇന്നാര് സ്വാമി എന്ന് പറയുന്ന ഗമണ്ഡം പേരുകളങ്ങ് ചേർന്നു, വായിക്കൊള്ളാത്ത പേര്. ഇത് ഇതിന് അപഭ്രംശം എന്നാണ്. ഇത്രയൊക്കെ പറഞ്ഞാലേ ബഹുമാനം വരൂ. ഇത് മറ്റുള്ളവർ പറയല്ല, സ്വയം എഴുതിയും ചേർക്കും. സ്വന്തം പേരുടെ കൂടെ ഇത്രയും വിശേഷണം ചേർത്തിട്ട് വലിയ ഗമയിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഒരു 10,000-10,000 വിശേഷങ്ങളോടുകൂടി പറഞ്ഞാലേ തനിക്കൊരു വെയിറ്റ് വരൂ എന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ തുടക്കം ഇതാണ്. ഏത് കാര്യവും അപഭ്രംശം സംഭവിക്കാം, നേരെ നിൽക്കാം. അപ്പോൾ അപ്പോ ഇവിടെ പറയുന്നതാണോ? ഇവിടെ പറയുന്ന ഒരു തത്വം അതാണ്, ഇന്തോ ഹവൈ. ഇവിടെ വിശ്വൻ തേജസ്സൻ പ്രാജ്ഞൻ, അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗത്താണ് ഇത് പറയുന്നത്. അതായത് നമ്മൾ വിട്ടുപോയതാണ്, പക്ഷെ അവിടെ ഇത് പരാമർശിച്ചുകൊണ്ട് പറയാണ്. ഇന്ദഹ ഇന്ധേ ദീപ്യതേ സ്ഥൂലാർത്ഥ ഭോക്തൃത്വേന ജാഗരേ സദാ സ്ഫുരണ ഇന്തോ വിശ്വഹ ശോഭിക്കുന്നു, സ്ഥൂലാർത്ഥ വിഷയങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഈ വിശ്വന് ഇന്ധൻ എന്നൊരു പേരുണ്ട്. ഇന്ധനെന്ന് പറയാം, ഇന്ദ്രധാത് ശോഭിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ധനെന്ന് പേര് കിട്ടിയത്. ആ ഇന്ധൻ തന്നെയാണ് യേശ ആദിത്യ അന്തർഗത ചക്ഷുർവൈ ബ്രഹ്മ. ഇവൻ തന്നെയാണ് ആദിത്യ അന്തർഗതനായിരിക്കുന്നവൻ, ഈ വിശ്വൻ തന്നെയാണ്. ഇതൊക്കെ മുമ്പ് ചാന്ദോക്യത്തിന് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവൻ തന്നെയാണ് യോയം ദക്ഷിണാക്ഷൻ പുരുഷ. അവനാണ് ഇവിടെ ദക്ഷിണാക്ഷിയിലിരിക്കുന്നത്. ആ ദക്ഷിണാക്ഷിയിൽ എന്ന് പറയും, കാരണം പൊതുവേ ഈ ദക്ഷിണ അക്ഷിക്കാണ് കൂടുതൽ ശേഷി. അവനാണ് ദക്ഷിണാക്ഷിയിലിരിക്കുന്നത്. വാമാക്ഷി അപേക്ഷിച്ച് ദക്ഷിണാക്ഷിക്ക് കുറച്ചുകൂടെ ഒരു ശേഷിയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവനൊരു ശ്രേഷ്ഠമായ സ്ഥാനം കൽപ്പിച്ചു അവിടെ ഇരിക്കുന്ന പുരുഷൻ വിശ്വൻ. തം വാ ഏതം ഇന്ദം സ്വന്തം. അവൻ വാസ്തവത്തിൽ അവൻ ഇന്ദനെന്നാണ്, പക്ഷെ ആ പേര് പറയുന്നില്ല. പൂജ്യനാണ്, എന്താണ് തുര്യനെയാണ് പറയുന്നത്. അവൻ ഇവിടെ ഇന്ധൻ എന്നിരിക്കുന്നു എങ്കിലും അവനെ ഇന്ദ്ര ഇത്യാചക്ഷതി, അതിന് ഇന്ദ്രനൻ എന്ന് പറയുന്നു. മറ്റൊരു പേര് പറഞ്ഞു, ഒറിജിനൽ പേര് പറയുന്നു, നേരത്തെ പറഞ്ഞു പറഞ്ഞു. നാരായണൻ എന്ന് വിളിക്കുന്നില്ല, മറിച്ച് ഗുരു അല്ലെങ്കിൽ ഗുരുദേവൻ എന്ന് പറയുന്നു. കേശവൻ എന്ന് വിളിക്കുന്നില്ല, പകരം അച്ഛൻ എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ച് സ്വാമി അങ്ങനെയൊക്കെയുള്ള പൂജ്യ ശബ്ദങ്ങൾ ഉപയോഗിച്ച് വിളിക്കുന്നു. ഇന്ദ്ര ഇത്യാചക്ഷത പരോക്ഷേണ, ഇതാണ് പറയുന്നത്. പരോക്ഷനാമം, ഏത് നാമമാണോ അവിടെ പ്രത്യക്ഷമായിരിക്കുന്നത്, അത് ആരും തന്നെ പേര് സ്വയം സ്വീകരിക്കാറില്ല. ആരെങ്കിലും കൊടുക്കുന്ന, ഒന്നീ മാതാപിതാക്കൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുക്കുന്ന വട്ടപ്പേരുകളൊക്കെ ആയിരിക്കും, അല്ല ആർക്കും സ്വയം പേര് കിട്ടാറില്ല. അങ്ങനെ അപൂർവം പേരൊക്കെ സ്വയം പേര് കിട്ടാറുള്ളൂ, എന്നെ പോലെ ചിലർക്ക്. ബാക്കി എല്ലാവർക്കും ആരെങ്കിലും കൊടുക്കുന്ന പേരാ. അപ്പോ അവിടേക്ക് എന്തു വരുന്നു? പരോക്ഷേണ, പരോക്ഷമായ നാമത്തിൽ പറയും. എന്തുകൊണ്ട്? പരോക്ഷപ്രിയ ഇവ ഹി ദേവാഹ. അപ്പോ അതുകൊണ്ട് തോന്നുന്നത് എന്താണ്? ഈ ദേവന്മാരെല്ലാം പൂജ്യരായവരെല്ലാവരും പരോക്ഷപ്രിയന്മാരെ പോലെ തോന്നു, പോലെ തോന്നുന്നു പറഞ്ഞാൽ അവരതിനെ അംഗീകരിക്കുന്നു അല്ലേ. അച്ഛന്റെ പേര് വേറെ ആണെങ്കിലും അച്ഛാന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നു, ശരി, അതിനെ വാത്സല്യത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ പരോക്ഷമായ പേരിനെ അവർ സ്വീകരിക്കുന്നത് പോലെ തോന്നുന്നു. പ്രത്യക്ഷ ദിശ, അവർക്ക് എന്താണ് പ്രത്യക്ഷത്തോട് ദേഷ്യമുള്ളവരാണ്. അച്ഛനെ കേശവാന്ന് വിളിച്ചു കഴിഞ്ഞാൽ തല്ല് കിട്ടും. അവ സ്വന്തം പേര് തന്നെയാണ്, പക്ഷെ മക്കൾക്ക് വിളിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. അപ്പോ ഇത് ഞാനിവിടെ പറഞ്ഞത്, ആ ഒരു എങ്ങനെ ഈ ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നു, അത് എങ്ങനെ വേദത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു, എന്തുകൊണ്ട് ഇത്തരം പ്രയോഗങ്ങൾ നിൽക്കുന്നു, എന്താണ് അതിന്റെ താല്പര്യം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൂടെ ഭാഷകാരെ സൂചിപ്പിക്കുകയാണ്. തദേവ പുനർ ഇന്ദസജ്ഞ, ആ വിശ്വൻ, അവനിവിടെ ഇന്ധനെന്ന് പറയുന്നു. ആ തത്വത്തെ തന്നെ ഈ തൊട്ടു മുമ്പിൽ എങ്ങനെ വിശദീകരിച്ചു വ്യാഖ്യാനിച്ചു എന്ന് പറയുകയും, ആ തത്വം തന്നെ ഇന്ധൻ എന്ന പേരോടുകൂടി എന്നുവെച്ചാൽ വിശ്വൻ പ്രവിവിക്താഹാര, പ്രവിവിക്തമായ അതിസൂക്ഷ്മമായ വിഷയങ്ങളെ ഭജിക്കുന്നവൻ എന്നുള്ള തരത്തിൽ. അതാണ്, അതെ, അല്ലെങ്കിൽ വിഭിന്നങ്ങളായ വിഷയങ്ങളെ ഭജിക്കുന്നവൻ, അങ്ങനെയും പറയാം. ഇവിടെ രണ്ടു തരത്തിലും പ്രവീണ് ഇന്ദ്രസപ്ന പ്രവിവിക്താഹാര എന്നാണ്. പ്രവിവിക്തമായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധ രൂപത്തിൽ പിരിഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ ആഹരിക്കുന്നവൻ ഇന്ധന വിശേഷിപ്പിക്കുകയാണ് അവൻ തന്നെ. അതാണ് തദൈവ പുനരിന്ദ്രസപ്ന പ്രവിവിക്താഹാര. അപ്പോൾ അത് വിശ്വനായി, വിശ്വനും വിശ്വാനരും രണ്ടിനെയും എടുക്കാം. ഒരാൾ തന്നെ വിശ്വനായും വിശ്വാനരനായും ഇരിക്കുന്നു. പിന്നെ തതോ അന്തർഹൃദയേ ലിംഗാത്മാ, അതിനുമുള്ളിലായി അന്തർഹൃദയത്തിൽ അന്ധകരണത്തിൽ എന്നർത്ഥം, ഹൃദയം എന്ന് വെച്ചാൽ അന്ധകരണം. ലിംഗാത്മാ തൈജസ്സിനെ കുറിച്ച് പറയും. ലിംഗം സൂക്ഷ്മശരീരം, സൂക്ഷ്മശരീരമാകുന്നു ഉപാധിയോടുകൂടിയവൻ. അവനെന്താണ് പ്രവിവിക്താഹാരതരഹ എന്ന് പറയുന്നത്, അവിടെ സൂക്ഷ്മമായ ആഹാരത്തെ, സൂക്ഷ്മ വിഷയങ്ങളെ ഭുജിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ എന്ന് തൈജസ്സന് പറഞ്ഞു മുമ്പ് മുൻഭാഗത്ത്. തതപ്പരേണ, ഇനി അതിനും അപ്പുറം, അത് മുമ്പ് പറഞ്ഞല്ലോ, ഉറങ്ങിക്കിടക്കുന്നവനെ അവന്റെ പ്രാണന്റെ വ്യാപാരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പ് നമ്മൾ ചർച്ച ചെയ്തു, അതിനെ സൂചിപ്പിക്കുകയാണ്. തഥപ്പുരേണ ജഗദാത്മാ പ്രാണോപാധി, അയാ തൈജസ്സിനെ കാണിച്ചു കൊടുത്തു. പ്രാണോപാധി ആയിരിക്കുന്നവൻ അവിടെ പറഞ്ഞെന്താണ്, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്നവൻ, പ്രാണന വ്യാപാരങ്ങൾ ചെയ്യുന്നവനെന്ന തൈജസ്സിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ വിശ്വൻ, തൈജസ്സൻ, പ്രാജ്ഞൻ ഈ തരത്തിൽ അതിന് വിശദീകരിച്ചു. ജാഗ്ര സ്വപ്ന സുഷുപ്തികളിൽ ഈ തത്വത്തെ വിശദീകരിച്ചതിന് ശേഷം തത്വപി പ്രവിലാപ്യ, അതിനെയെല്ലാം നിഷേധിച്ച് ഒരേ ഒരു തത്വത്തെ തന്നെ മൂന്ന് ഉപാധികളിലൂടെ നിർദ്ദേശിച്ചു. ഒന്ന് വിശ്വനായി തുര്യനെ തന്നെ, പിന്നെ തജസ്സനായി, പിന്നെ പ്രാണോപാധികനായി പ്രാജ്ഞനായി നിർദ്ദേശിച്ചിട്ട് പ്രവിലാപ്യ ജഗദാത്മാനം ഉപാധിഭൂതം. അത് കഴിഞ്ഞിട്ട് അവസാനം തദപ്പരേണ ജഗദാത്മാനം തഥോപി പ്രവിലാപ്യ ജഗദാത്മാനം ഉപാധിഭൂതം രജ്വാദു ഇവ സർപ്പാധികം വിദ്യയോ ഏഷ നീതി നീതി സാക്ഷാത് സർവാന്തരം ബ്രഹ്മ അധികതം. അതിനുമപ്പുറമുള്ള തുര്യനെ ഈ ഉപാധികളെയെല്ലാം നിരോധിച്ചിട്ട് നിഷേധിച്ചിട്ട് പരേണ ഉപസ്ഥിത യോ ജഗദാത്മാ പ്രാണോപാധി അഭ്യാകൃതാഗ്രഹ പ്രാജ്ഞ തഥോപി തമപ്യുപാധിഭൂതം ജഗദാത്മാനം കേവലേ പ്രതീചി വിദ്യയാ പ്രവിലാപ്യ തദപ്പരേണ ജഗദാത്മാ പ്രാണോപാധി ജഗദാത്മാനം ഉപാധിഭൂതം. ജഗദാത്മാവായിരിക്കുന്നു, ഉപാധിഭൂതനായിരിക്കുന്നു. ഇതെല്ലാം ആ പ്രാജ്ഞനെ കുറിച്ച് പറയണം. അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അവൻ അന്തര്യാമിയായിരിക്കുന്നു എന്നെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെയും നിഷേധിച്ചു. എങ്ങനെ പ്രവിലാപ്യ രജ്വാദോ ഇവ സർപ്പാധികം, രജ്വാദിയിലെ സർപ്പത്തെപ്പോലെ നിഷേധിച്ചിട്ട് സ യശ നീതി നീതി ഒരേ ഒരു തത്വത്തെ തന്നെ വിഭിന്ന ഉപാധികളും ആദ്യം നിഷേധിക്കുന്നു, നിർദ്ദേശിക്കുന്നു, പിന്നെ നിഷേധിക്കുന്നു. നേതി നേതി സാക്ഷാത് സർവാന്തരം ബ്രഹ്മാധിഗതം, എന്നിട്ട് സർവാന്തരമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജഗദാത്മാനം കേവലെ പ്രതീജി വിദ്യയാ പ്രവിലാപ്യ, സ്വസ്വരൂപത്തിൽ തന്നെ, പ്രത്യേക രൂപത്തിൽ തന്നെ അതിനെ ജ്ഞാനം കൊണ്ട് നിഷേധിച്ചിട്ട് സയേഷ നേതി നേതി തുരിയം ബ്രഹ്മ തദ്ധികതം, തുരിയമായ തത്വത്തെ ബോധിപ്പിച്ചു. ഉപാധിയോടുകൂടി നിർദ്ദേശിക്കുകയും പിന്നെ ഉപാധിയെ നിഷേധിക്കുകയും ചെയ്ത് ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. ജാഗ്രത്തിൽ സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കുന്നവനായി ആ തുര്യത്തെ തന്നെ നിർദ്ദേശിച്ചത്. അപ്പോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജാഗ്രത്തിൽ സ്ഥൂല വിഷയങ്ങളെ ഭോജിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്നർത്ഥമല്ല. അത് നിർദ്ദേശിക്കുന്നത് അങ്ങനെ അല്ലാന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വപ്നത്തിൽ അവൻ സൂക്ഷ്മ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് സ്വപ്നത്തിൽ ഈ തുര്യൻ സൂക്ഷ്മത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാണെന്ന് ബോധിപ്പിക്കാനല്ല, മറിച്ച് അതല്ല എന്ന് ബോധിപ്പിക്കാനാണ്. അതുപോലെ തുര്യത്തിൽ അവൻ പ്രാജ്ഞൻ സുഷുപ്തിയിൽ അവൻ പ്രാണോപാധിയോടുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുഷുപ്തിയിൽ അവന് പ്രാണനുണ്ടെന്ന് ബോധിപ്പിക്കാനല്ല, മറിച്ച് അവനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതേതെല്ലാം ഉപാധികളെ ഏതേതെല്ലാം അവസ്ഥയിൽ നിർദ്ദേശിക്കുന്നു ആ ഉപാധികൾ അവിടെ ഉണ്ട് എന്നൊന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ ഉപാധികൾ അതിനെ അവിടെ ഉണ്ടെന്ന് പ്രതീതമാകുന്നതാണ്, അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം ഉപാധികൾ അവിടെ ഇല്ല, ജാഗ്രതയിലുമില്ല, സ്വപ്നത്തിലുമില്ല, സുഷുപ്തിയിലുമില്ല. മറിച്ച് എന്താണ്? ഈ മൂന്ന് അവസ്ഥയിലും ഏകനായ ആ തുര്യൻ തന്നെയാണ്. അങ്ങനെയാണ് തുര്യനെ ബോധിപ്പിക്കുന്നതെന്ന്. അല്ലാതെ ജാഗ്രതയിൽ സാധാരണ നമ്മൾ ധരിക്കുന്നു, ജാഗ്രതയിൽ അവന് സ്ഥൂല വിഷയങ്ങൾ ബോധിപ്പിക്കുന്നു, ഭുജിക്കുന്നു. സ്വപ്നത്തെ സൂക്ഷ്മ വിഷയങ്ങളെ, സുഷുപ്തിയിൽ അജ്ഞാനത്തെ, അതും കഴിഞ്ഞ് നാലാമതൊരു സ്ഥലം അവിടെ അവൻ തുര്യനായി ഇതൊന്നുമില്ലാതിരിക്കുന്നു. അങ്ങനെയല്ല ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? സ യത്വര്യം ബ്രഹ്മ യേശ നീതി നീതി യത്വര്യം ബ്രഹ്മ തഥാധികൃതം. അത് ആരെയാണോ ആദ്യം ബോധിപ്പിച്ച അവനെ തന്നെ. ജാഗ്രതയിലിരിക്കുന്നവൻ തന്നെയാണ് തുര്യൻ, സ്വപ്നത്തിലിരിക്കുന്നവൻ തന്നെയാണ് തുര്യൻ, സുഷുപ്തിയിലിരിക്കുന്നവൻ തന്നെയാണ് തുര്യൻ. പിന്നെ തുര്യനെന്ന് നാലാമത്തോ എന്നുള്ള അർത്ഥം എന്തുകൊണ്ട് ബോധിപ്പിച്ചു? നമ്മുടെ ഈ മൂന്ന് ഉപാധികളെ നിഷേധിക്കാൻ വേണ്ടി. ഈ മൂന്ന് ഉപാധികൾ, ഉപാധികൾ മൂന്നാണല്ലോ ഇവിടെ നിർദ്ദേശിക്കുന്നത്, സ്ഥൂലോപാധി, മറ്റൊന്ന് സൂക്ഷ്മോപാധി, മറ്റൊന്ന് പ്രാണോപാധി. ഈ മൂന്ന് ഉപാധികളെ നിഷേധിക്കുമ്പോൾ ശേഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നാലാമത്തത് എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അതിനുദാഹരണം പറഞ്ഞു, ആ നാലാമത്തവനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞ അതാണ് പരമാർത്ഥം. രജ്വാദോ ഇവ സർപ്പാധികം വിദ്യയാ സയേഷ, ഇതാണ് വിദ്യ, ഇതാണ് അറിവ്. നേതി നേതി ഇത് സാക്ഷാത് സർവാന്തരം ബ്രഹ്മ അധികതം. അങ്ങനെ സർവാന്തരമായിരിക്കുന്ന ബ്രഹ്മത്തെ ഇവിടെ ബോധിപ്പിച്ചു. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരു.